തകർച്ചയിലാശ്വാസമേക നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടു പാടിയുറക്ക ഇതാ ഇതാ നിന്റെ അമ്മ നിന്റെ തകർച്ചയിലാശ്വാസമേക നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടു പാടിയുറക്ക ഇതാ ഇതാ നിന്റെ അമ്മ സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ നിൻ വേദനയിൽ സഹനത്തിൽ തിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോടിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽക ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ തിരുസഭയുടെ നാഥയാണമ്മ നിത്യം പരിശുദ്ധ മറിയമാമമ്മ ഇതാ ഇതാ നിന്റെ അമ്മ പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ പാപച്ചേറ്റിൽ നീ പിടയുമ്പോ സാന്ത്വനമേകാ ശ്വാസമേക നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടു പാടിയുറക്ക ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ ിക്കാൻ നിങ്ങൾക്ക് தாயே, நின் மக்கள் எங்கள் தாயே, பிரார்த்திக்கா ஸ்நேகநாதே, நித்ய சஹாய நாதே, பிரார்த்திக்கா எங்கள் தாயே, ங்கள் தாயே, பிரார்த்திக்கா ஸ்நேகநாதே. അമ്മേ അമ്മേ തായി, അമ്മയുടെ ഏക മകനെ ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകമുള്ള ഈ ഗാനം അനേകം വചന ശുശ്രൂഷ വേദികളിൽ ദൈവശക്തി വെളിപ്പെടുത്തിയ ഈ ഗാനം ആന്റണി ഫെർണാണ്ടസിനോടൊപ്പം നമുക്കൊരിക്കൽ കൂടെ പാടി ദൈവത്തെ സ്തുതിക്കാം. അമ്മ അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, കണ്ണീർ കടലിൽ താഴുമ്പോൾ, അമ്മേ അമ്മേ തായേ, കണ്ണീർ കടലിൽ താഴുമ്പോൾ, കൈപ്പു നീര് കുടിച്ചവനെ ഞാൻ ആരാധിക്കുന്നു. അമ്മേ തായേ, പ്രലോഭനങ്ങൾ പെരുകുമ്പോൾ, അമ്മേ അമ്മേ തായേ, പ്രലോഭനങ്ങൾ പെരുകുമ്പോൾ, പ്രലോഭനത്തെ ജയിച്ചവനെ ഞാൻ ആരാധിക്കുന്നു. അമ്മേ തായേ, കുരിശിൻ ഭാരം പെരുകുമ്പോൾ, അമ്മേ അമ്മേ തായേ, കുരിശിൻ ഭാരം പെരുകുമ്പോൾ, കുർബാനയായി തീർന്നവനെ ഞാൻ ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അങ്ങേ അറ്റം തളരുമ്പോൾ, അമ്മേ അമ്മേ തായേ, അങ്ങേ അറ്റം തളരുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്തവനെ ഞാൻ ആരാധിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്തവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ പാടാ, ഹല്ലേലൂയ പാടാ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മേരി മാതാവേ, എന്നെ നൊന്തുപറ്റ അമ്മയാണ്. നിന്നെക്കുറിച്ചും എൻ്റെ രക്ഷകനായ യേശുവിനെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയുടെ കണ്ണുനീരു നിറഞ്ഞ കണ്ണുകളിൽ, അവൾ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗഭാരങ്ങളിൽ. വ്യാകുല മാതാവേ, നിന്നെ ഞാൻ നേരിട്ട് കണ്ടത് ഓർക്കുന്നു. അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ണുകളില. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ണുകളില. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില. എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. സഹനത്തിൽ ഈശോയെ പിരിയാത്തൊരം മതൻ ഹൃദയ സ്പന്ദനമതിൽ കേട്ടിരുന്നു. എന്റെ യാത്രതൻ കാളമതായിരുന്നു. എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. മാതാവിൻ മടിയിലൂടെ ഈശോയിലെത്തുന്ന കുറുക്കുവഴി അവൾ അറിഞ്ഞിരുന്നു. എൻ്റെ പ്രാർത്ഥന താളമതായിരുന്നു. എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ണുകളില. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ണുകളില. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില. എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എത്രയും ദയയുള്ള മാതാവേ, ഞാൻ പഠിച്ച ആദ്യ പ്രാർത്ഥന നിന്നെക്കുറിച്ചായിരുന്നു. നിന്റെ ഓർമ്മകളുമായി ഉറങ്ങിയ എൻ്റെ രാത്രികൾ എത്ര വിശുദ്ധമായിരുന്നു. പക്ഷെ അമ്മേ, കൂദാശ ജീവിതവും ജപമാല ഭക്തിയും വണക്കമാസ ആചരണവും സ്തുതിസ്തോത്രങ്ങളും കൊണ്ടൊക്കെ അനുഗ്രഹം നിറവായിരുന്ന ഞങ്ങളുടെ ഭവനങ്ങൾ ഇന്ന് ലോകവിനോദങ്ങളിലും മ്ലേച്ഛത നിറഞ്ഞ മാധ്യമ ദൃശ്യങ്ങളിലും മുഴുകി ഘോരപാപത്തിൻ്റെ പിടിയിലമർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി അമ്മേ പ്രാർത്ഥിക്കണമേ. പോലെ ഞാൻ വളർന്നു, എന്നുടെ നിഴലായി നിത്യ സഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളു തരിയം അമ്മച്ചി അന്നെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു.

കന്യകമേരിയമ്മേ കാവൽ മാലാഘമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരയകറ്റിടണേ കന്യകമേരിയമ്മേ കാവൽ മാലാഘമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരയകറ്റിടണേ സാത്താനെ ദൂരയകറ്റിടണേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ സ്വർണാലയമേ സൃഷ്ടാവിന്നാലയമേ പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സൃഷ്ടാവിനാലയമേ പാലിക്കും ദൈവത്തെ പാലൂട്ടി താരാട്ടു പാടിയ പുണ്യതായേ സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവെ മരിയ കന്യകമേരിയമ്മേ നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളമാരു ശക്ത നിറഞ്ഞവളെന്നു മാലാഖ ചൊല്ലിയതെത്ര സത്യം സാത്താന്റെ ആദ്യത്തെ ശത്രു നീ ആദാമിൻ മോചനമേ, ജപമാലയാകും ചാട്ടവാറേന്തി തിന്മയകറ്റും ഞങ്ങൾ. കന്യകമേരിയമ്മേ കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ.